കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി താരണ താരണ താരണ താരണ നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനേ തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ അരികിൽ നീ കൊഞ്ചും നാദമായി മടിയിൽ നീ തങ്കത്താലമായി തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയ ിളവയിൽ തഴുകിയ താമര മലരു പോലോ മനേ തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി വന്നു പുൽകിയോ വിരസമീ മൺപാതയിൽ പതിയുമീ കാൽപ്പാടുകൾ നിയതി വന്നെഴുതിയ കവിതയോ കനവുകളോ നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ തളരുമുരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ നിന്നെ കാത്തു ഞാൻ താനേ വാർന്നു നീ വർഷധാരയായി മാറി എന്നിനി വേനലാളവേ അരുമയായി കൺപീലിയിൽ വിരിയു നീ എൻ സ്വപ്നമായി തെളിയുക പ്രിയമൊരു മധുമയ സൗരഭമായി നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ ിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ അരികിൽ നീ കൊഞ്ചും നാദമാ മടിയിൽ നീ തങ്കത്താലമാ തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയ കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി.